ആ ഒരു പോയിന്റ് പോലും മനസ്സിലാക്കിയിരിക്കുന്നുണ്ടോ? ധർമ്മം ബ്രഹ്മം എന്ന് കേട്ടാൽ നമുക്ക് എന്തറിവാ ഉണ്ടാകുന്നു? നിരന്തരം പറയുന്നു ബ്രഹ്മമാണ് ബ്രഹ്മമാണ്. ഉത്പത്തിശ്ചലയോസ്ഥേരി ബ്രഹ്മത്യാത്മനിമായ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തറിവാ ഉണ്ടാകുന്നു? ഇത് കേൾക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന അറിവ് എന്താണ്? എന്തറിവ് എന്ന് പറയും? ഞാൻ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അറിവ് ശബ്ദജ്ഞാനം, ശബ്ദം, ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ഒരു അറിവ് ശബ്ദജ്ഞാനം. അത്രേ ഉണ്ടാകത്തുള്ളൂ. ഈ ശബ്ദജ്ഞാനവും കൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ വേദാന്തികളായി ഷൈൻ ചെയ്യുന്നു. നമുക്കെന്തോ അറിയാം എന്നൊക്കെ വിചാരിച്ചു. ശബ്ദജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതൊക്കെ ഭ്രാന്തിയാണെന്ന് ശബ്ദജ്ഞാനം ഉണ്ടായി. അതിന്റെ പ്രത്യേകത എന്താണ്? അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായത് രാവിലെ ഇവിടെ നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പാണ്. മാസത്തിന്റെ പ്രത്യേകത. അപ്പാണ് രാവിലെ ഒരു റേഡിയോയിൽ കേൾക്കുന്നത്, ഇവിടുത്തെ പ്രാദേശിക റേഡിയോ. വർക്കല രാവിലെ നല്ല തണുപ്പാണ്. റേഡിയോയിൽ കൂടെ കേൾക്കുമ്പോൾ നമുക്ക് അറിവുണ്ടാകുന്നു രാവിലെ നല്ല തണുപ്പാണ്. ഈ അറിവെന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണ്? തണുപ്പിന്റെ അനുഭവത്തെ ഉണ്ടാക്കേണ്ട കാര്യമില്ല, കാരണം തണുപ്പാണെങ്കിൽ നമ്മൾ തണുത്തുകൊണ്ടിരിക്കുകയാണ്. തണുപ്പിന്റെ അനുഭവം നോക്കുന്നുണ്ട്, ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? തണുപ്പിന്റെ അറിവ് നമുക്ക് ഉണ്ട്, അതുകൊണ്ട് തണുപ്പാണ്, തണുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ റേഡിയോ കൂടെ പറയുന്നു ഇപ്പോ തണുപ്പാണ് എന്ന് നമുക്ക് കേട്ട് നമുക്ക് ബോധമുണ്ടായി. ഇതിന്റെ ഈ അനുഭവത്തിന്റെ വിശേഷത എന്താണ്? ഈ അനുഭവത്തിന്റെ പ്രത്യേകത എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ ഉച്ചയായി, ഉച്ചയായി അവിടെ ചൂടാണ്. ഉച്ചയാകുമ്പോൾ നമ്മൾ ചൂടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രാവിലത്തെ വാർത്ത തന്നെ ഉച്ചയ്ക്ക് വീണ്ടും പ്രക്ഷേപണം ചെയ്യുകയാണ്. അത് അബദ്ധത്തെ പറ്റിയാണ് പറയുന്നത്. വർക്കലയിൽ ഇപ്പോൾ നല്ല തണുപ്പാണ്, ഉച്ച സമയം. അപ്പൊ ഈ വർക്കലയിൽ നല്ല തണുപ്പാണെന്നുള്ള ഈ വാക്യം ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം, അതിനാണ് ശബ്ദജ്ഞാനം എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് കേൾക്കുകയാണെങ്കിൽ ശബ്ദജ്ഞാനം ഉണ്ടാകും. ഏ താരതമ്യം ചെയ്യാൻ അപ്പോൾ ബുദ്ധിക്ക് പ്രേരണ ശബ്ദജ്ഞാനം ഉണ്ടാവുന്നു. പിന്നെ പിന്നെ എന്താ അനുഭവവും അതുമായിട്ടുള്ള ബന്ധം എന്താ? ശബ്ദജ്ഞാനം ഉണ്ടാവുന്നുണ്ട് എന്നാ അനുഭവം ചൂടാണ്. അപ്പോ ഈ രണ്ടു തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ഉണ്ടാകുന്ന ശബ്ദജ്ഞാനം യഥാർത്ഥമാണോ ഭ്രാന്തിയാണോ? ആ ശബ്ദജ്ഞാനം, ശബ്ദം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനത്തിനാണ് ഈ ശബ്ദജ്ഞാനം എന്ന്. അത് യഥാർത്ഥമാണോ അതോ ഭ്രാന്തിയാണോ? ഞാൻ ഉച്ചക്കലത്തെ കാര്യം ചോദിച്ചു. ഉച്ചയ്ക്കാണ് ഇങ്ങനെ കേൾക്കുന്നതെങ്കിൽ, നല്ല തണുപ്പാണെന്ന് കേൾക്കുകയാണെങ്കിൽ, നമുക്കുണ്ടാകുന്ന ജ്ഞാനം യഥാർത്ഥമാണോ അയഥാർത്ഥമാണോ? ചോദിച്ചതിന് ഉത്തരം പറയാ, വേറെ എന്തെങ്കിലും കലവില എന്ന് പറയാതെ. ആ ശബ്ദജ്ഞാനം യഥാർത്ഥമാണോ? ഉത്തരം അറിയാത്തതുകൊണ്ടാണ് വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. ഉത്തരം പറയും, ആ ശബ്ദജ്ഞാനം യഥാർത്ഥമാണോ അയഥാർത്ഥമാണോ? അതിനൊരു ഉത്തരമേ ഉള്ളൂ. യഥാർത്ഥം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചൂടാണ്. പക്ഷെ ആ വാക്യത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ശബ്ദം, ആ ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ആ അറിവ് യഥാർത്ഥമാണോ എന്നാണ്. അങ്ങനെ ആ ശബ്ദം ഞാൻ യഥാർത്ഥം എന്തുകൊണ്ട് പറയുന്നു? ശബ്ദത്തിൽ നിന്ന് ശബ്ദത്തിൽ നിന്ന് ഞാനും ഉണ്ടാവുന്നുണ്ട്, ഒരു തർക്കമൊന്നും. അപ്പോ ഒരു ശബ്ദത്തിൽ നിന്ന് ഞാനുണ്ടായാൽ, ആ ശബ്ദത്തിൽ നിന്ന് ഞാനുണ്ടാകുന്നുണ്ട്, അത് യഥാർത്ഥമായിരുന്നു എന്ന് നിയമമുണ്ട്. ശബ്ദത്തിൽ നിന്നുണ്ടായി അതുകൊണ്ട് അത് യഥാർത്ഥമായിരുന്നു, അങ്ങനെ നിയമമുണ്ട്. ശബ്ദത്തിൽ നിന്ന് യഥാർത്ഥം ഞാനുണ്ടാകുന്നു, യഥാർത്ഥമല്ലാത്തവരുണ്ടാകത്തില്ല. ശബ്ദത്തിൽ നിന്ന് യഥാർത്ഥം ഞാൻ ഉണ്ടാകത്തില്ലേ? അപ്പൊ പിന്നെ ഉച്ച സമയത്ത് പറയുകയാണ്, ഇപ്പൊ വർക്കലയിൽ നല്ല തണുപ്പാണ് എന്ന് പറഞ്ഞ നമുക്ക് ആ ജ്ഞാനത്തെ കുറിച്ച് ഞാൻ ചോദിക്കുന്നു, അത് യഥാർത്ഥമാണോ യഥാർത്ഥമാണോ? എന്തുകൊണ്ട് യഥാർത്ഥം എന്താ? അന്നുണ്ടായ അറിവ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചൂടാണ്. നമ്മൾ ചൂട് അനുഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ത്വഗീന്ദ്രിയത്തിലൂടെയാണ്, ഉഷ്ണത്തെ അറിയുന്ന ത്വഗീന്ദ്രിയത്തിലൂടെയാണ്. ശബ്ദത്തെ ഗ്രഹിക്കുന്ന ശ്രവണേന്ദ്രിയത്തിലൂടെ. അപ്പൊ ത്വഗീന്ദ്രിയത്തിലൂടെ നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ചൂടാണ്. അപ്പൊ എന്റെ മുമ്പിൽ മൊബൈലിരിക്കുന്നു. ഒരാൾ എന്നോട് പറയണത് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് മൊബൈലാണ്, എന്റെ മുമ്പിൽ ഇരിക്കുന്നത് നോക്കിയിട്ട് ഒരാൾ എന്നോട് പറയണത് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ബുക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ എന്നോടൊരാൾ പറയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ബുക്കാണ് എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിൽ നിന്ന് എനിക്കുണ്ടായ അറിവ്, ഈ അറിവ് എന്ന് പറയുന്നത് യഥാർത്ഥമാണ്. എന്തുകൊണ്ടല്ല? എന്റെ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് മൊബൈലാണ്. അപ്പൊ ഇത് മൊബൈലാണെന്ന് ഞാൻ പ്രത്യക്ഷമായി ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരാള് എന്താണോ ഒരു വാക്യത്തിലൂടെ പറയുന്നത് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ബുക്കാണ് എന്ന് പറയുമ്പോൾ അയാളുടെ വാക്യത്തിൽ നിന്ന് എനിക്ക് യഥാർത്ഥമായ ജ്ഞാനം തന്നെ ഉണ്ടായത്. കാരണം ആ വാക്യത്തിന്റെ അർത്ഥജ്ഞാനം, വാക്യാർത്ഥ ജ്ഞാനം തന്നെ എനിക്കുണ്ടായി. അപ്പോ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ബുക്കാണ് എന്നുള്ള വാക്യത്തിൽ നിന്ന് എനിക്ക് എന്റെ മുമ്പിലിരിക്കുന്ന വസ്തു ബുക്കാണെന്നൊരു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനാണ് വാക്യാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. അയാൾ എങ്ങനെ പറഞ്ഞോ അതുപോലെ ധരിക്കുക. അപ്പോ വാക്യത്തിന്റെ അർത്ഥം ഞാൻ എനിക്കുണ്ടായത് ശരി തന്നെയാണ്, അയാൾ എന്താണോ പറഞ്ഞത് അത് തന്നെ ഞാൻ ഗ്രഹിച്ചു. പക്ഷെ ഇവിടെ വരുന്ന പ്രശ്നം എന്താണ്? എന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഞാൻ പ്രത്യക്ഷമായി ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ച് അയാള് പറഞ്ഞ ആ അറിവ് എന്റെ പ്രത്യക്ഷമായ ജ്ഞാനത്തിന് വിരുദ്ധമായിരുന്നു. പ്രത്യക്ഷമായ ജ്ഞാനത്തിന് അത് വിരുദ്ധമാണ്. വിരുദ്ധമായതുകൊണ്ട് എന്താണ് വാക്യാർത്ഥ ജ്ഞാനം എന്നുള്ള അതിലേക്ക് ആ ജ്ഞാനം ശരിയാണെങ്കിൽ, കാരണം വാക്യം എങ്ങനെ പറഞ്ഞോ അത് തന്നെ എനിക്ക് ബോധമുണ്ടായി. പക്ഷെ അത് വസ്തുവിന്റെ യഥാർത്ഥ ജ്ഞാനമല്ല, എന്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം അല്ല എന്ന് പറഞ്ഞാൽ വാക്യത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം വാക്യാർത്ഥ ജ്ഞാനം എന്നുള്ളതിനൊക്കെ അത് ശരിയാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അത്. വസ്തു യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ, വസ്തു യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണോ യഥാർത്ഥ ജ്ഞാനമാണ്. അതെന്നെ സംബന്ധിച്ച് യഥാർത്ഥമായ ജ്ഞാനം അല്ല. പക്ഷെ വാക്യാർത്ഥം ഞാൻ ശരിയാണ്. എങ്ങനെ? അയാൾ പറയാണ് നിന്റെ മുമ്പിലിരിക്കുന്ന മൊബൈലാണ്. അയാൾ പറഞ്ഞതിന്റെ അർത്ഥം അതുപോലെ തന്നെ എനിക്ക് ഗ്രഹിക്കാൻ പറ്റി. അതിലെനിക്കൊരു പെശവുണ്ടായി. പദാർത്ഥം വാക്യാർത്ഥം ഒക്കെ ഞാനും ശരിയായിട്ട് തന്നെ ഉണ്ടായത്. അപ്പൊ വാക്യാർത്ഥം ഞാൻ ശരിയാണ്, പക്ഷെ എന്റെ ഇന്ദ്രിയങ്ങളിലൂടെ ഞാൻ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെ? മൊബൈലിനെയാണ്. പക്ഷെ അവിടെ എന്തു വന്നു? എന്റെ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന ഈ എന്റെ അറിവ്, ഇത് മൊബൈൽ എന്നുള്ള അറിവിന് ഒട്ടും പൊരുത്തപ്പെടാത്ത, അതിന് വിരുദ്ധമായ ഒരറിവാണ് ആ വാക്യ അർത്ഥജ്ഞാനം. അപ്പം നമ്മുടെ ഇന്ദ്രിയത്തിലൂടെ ഉണ്ടാകുന്ന ഒരു അനുഭവത്തിന് വിരുദ്ധമായി ഒരു വാക്യാർത്ഥ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ യഥാർത്ഥമൊന്നും വിളിക്കാൻ പറ്റില്ല. ഇനി തിരിച്ച് എന്റെ മുമ്പിൽ മൊബൈലാണ് ഇരിക്കുന്നത്. ഒരാൾ പറയുന്ന എന്നോട്, നിന്റെ മുമ്പിലിരിക്കുന്ന മൊബൈലാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരുന്നു? വാക്യാർത്ഥം ഞാനും ശരിയാണ്, അയാൾ എന്ത് പറഞ്ഞു അത് തന്നെ കേട്ടു. പിന്നെ എന്റെ ഈ അനുഭവം എന്താണ്? ഇന്ദ്രിയങ്ങളിലൂടെ എനിക്കുണ്ടാകുന്ന ബോധം അതുമായിട്ട് ഒത്തുപോകുന്നു. അപ്പൊ ഇത് യഥാർത്ഥമായ ജ്ഞാനമാണ്. അപ്പോ വാക്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം അത് ശബ്ദജ്ഞാനം. ആ ശബ്ദജ്ഞാനം നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്നുണ്ടാകുന്ന അറിവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അതിന് യഥാർത്ഥ ജ്ഞാനം വിളിക്കാൻ പറ്റില്ല. വാക്യാർത്ഥ ജ്ഞാനം ശരിയാണെങ്കിൽ, വാക്യാർത്ഥ ജ്ഞാനം എന്നുള്ളതാണെങ്കിൽ അത് ശരിയാണെങ്കിലും അത് യഥാർത്ഥ ജ്ഞാനം അല്ല. അതിനെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന കള്ളം പറയുന്നു എന്ന് പറയും. പിന്നെ അസത്യം പറയുന്നു എന്ന് പറയുന്നു, അത് അസത്യജ്ഞാനമാണ്. അപ്പോ ഉച്ച സമയത്ത് നല്ല ചൂട് റേഡിയോ കേൾക്കുകയാണ്, ഇപ്പോ ഇവിടെ നല്ല തണുപ്പാണെന്ന് പറയുന്നിടത്ത് ആ വാക്യാർത്ഥ ജ്ഞാനം എന്ത് പറഞ്ഞു അത് തന്നെ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ വാക്യാർത്ഥ ജ്ഞാനം എനിക്ക് ഉണ്ടായിടത്ത് എനിക്ക് ഭ്രമമൊന്നും സംഭവിച്ചിട്ടില്ല. ഭ്രമം സംഭവിച്ചു. വാക്യാർത്ഥ ജ്ഞാനം ഉണ്ടായിടത്ത് എനിക്ക് ഭ്രമം സംഭവിച്ചു. കാരണം എന്താണോ പറഞ്ഞത്, എന്താണ് ഇപ്പോൾ തണുപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് ബോധമുണ്ടായി? ഇപ്പൊ തണുപ്പായി. അപ്പോൾ വാക്യാർത്ഥ ജ്ഞാനം ഭ്രമമല്ല, യഥാർത്ഥമാണ്. പക്ഷെ എന്റെ തുകീന്ദ്രിയം എന്താ എന്നെ ബോധിപ്പിക്കുന്നത്? ചൂടാണ്, ഉച്ച സമയമാണ്. അപ്പൊ എന്റെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന ഈ അനുഭവത്തിന് വിരുദ്ധമായ ഒരു കാര്യം ആണ് പറഞ്ഞത്. അതുകൊണ്ട് ആ പറഞ്ഞത് സത്യമല്ല, അത് യഥാർത്ഥമായ ഒരറിവല്ല. അപ്പൊ അറിവെന്ന് പറയുന്നത് യഥാർത്ഥമായ അറിവും ഭ്രാന്തി എന്ന് പറയുന്നിടത്ത് ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഒരു വാക്യാർത്ഥ ജ്ഞാനം യഥാർത്ഥമാവണമെങ്കിൽ സാധാരണ നമ്മളെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന ആ അറിവുമായിട്ട് ഒത്തുപോയാലേ അത് യഥാർത്ഥമാണ്. അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ വാക്യാർത്ഥ ജ്ഞാനം യഥാർത്ഥമാകത്തില്ല. മനസ്സിലായോ? അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എന്താ പറഞ്ഞത്? ബ്രഹ്മജ്ഞാനം, ആ ബ്രഹ്മജ്ഞാനം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് മനസ്സിലാവൂ? ബ്രഹ്മമാണെന്നുള്ളത് അയാൾക്ക് മാത്രമേ, അയാളെ സംബന്ധിച്ച് മാത്രമേ ഇത് ബ്രഹ്മമാണെന്നുള്ളത് യഥാർത്ഥ ജ്ഞാനമാകത്തു. മനസ്സിലായോ? അപ്പോ ഇത് ബ്രഹ്മമാണെന്നുള്ള അറിവ് ഉണ്ടാകേണ്ടത് ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന അറിവല്ല. പിന്നെ അതെങ്ങനെ അറിവുണ്ടാവണം? ഇത് ബ്രഹ്മമാണ്, ഈ കാണുന്നത് ബ്രഹ്മമാണെന്നുള്ള അറിവ് എങ്ങനെ ഉണ്ടാവണം? മനസ്സുകൊണ്ടുണ്ടാവണം. വേറെ അറിവുണ്ടാകാൻ വേറെ നമ്മുടെ വേറെ സാധനമൊന്നും, ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടി മനസ്സുകൊണ്ടാണ് സാധാരണ അറിവെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ ഇത് ബ്രഹ്മമാണെന്നും മനസ്സുകൊണ്ടറിയും. അങ്ങനെ അറിയുന്ന ഒരാളിന് എന്ത് വരുന്നു? അത് അതുകൊണ്ടാണ് ഈ വാക്യം പറയുന്നത്. എന്താണ് ഇത്? ഉത്പത്തിശ്ചലയോ സ്ഥിതി ബ്രഹ്മത്യാത്മനിയുമായി. ഇത് ഭ്രാന്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാകും. എന്തുകൊണ്ട്? അയാളുടെ അറിവ്, ഇത് ബ്രഹ്മമാണെന്നുള്ള അറിവ്, അതിന് ഉത്പത്തി ലയങ്ങളില്ല. ബ്രഹ്മമാണെന്നുള്ള അറിവുമായിട്ട് ഈ പറയുന്ന വാക്യാർത്ഥം ഞാൻ ഒത്തുപോകും. അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്? ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥമാണ്. എന്തുകൊണ്ട്? അയാൾക്ക് ഇത് ബ്രഹ്മമാണെന്നുള്ള ഞാനുണ്ട്. ഇത് ബ്രഹ്മമാണെങ്കിൽ പിന്നെ ഉത്പത്തി ലയങ്ങളെല്ലാം എന്തായിരിക്കും? ഭ്രാന്തി അകലെ കഴിയും. ഉത്പത്തി ലയങ്ങളെല്ലാം ഭ്രാന്തി അകലെ കഴിയും. കാരണം ബ്രഹ്മത്തിന് എന്താണ്? യസ്യോത്പത്തിർ ലയോ നാസ്തി തത് പരം ബ്രഹ്മ. ബ്രഹ്മത്തിന് ഉത്പത്തി ലയങ്ങളില്ല. അപ്പൊ പിന്നെ ഉത്പത്തി ലയ അനുഭവം ഉണ്ടെങ്കിൽ എന്ത് വേണം? അത് ബ്രഹ്മമായിരിക്കും. ആദ്യമായിട്ട് എന്ത് ബോധ്യം വരണം? മനസ്സുകൊണ്ട് തന്നെ ബ്രഹ്മമാണ്, അതിന് ഉത്പത്തി ലയങ്ങളില്ല എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഉത്പത്തിയും ലയവും ഭ്രാന്തിയാണ് എന്നുള്ള വാക്യത്തിൽ നിന്ന് അയാൾക്ക് ഉണ്ടാവുന്ന ജ്ഞാനം യഥാർത്ഥമായി. ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തേക്ക് എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു? ഉത്പത്തിയും ലയവും ഒക്കെ സത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജനിച്ചു, അത് സത്യമാണ്. അന്യര് ജനിക്കുന്നു, അതൊക്കെ സത്യമാണ്. പക്ഷിമൃഗാദികൾ, പക്ഷിലതാദികളെല്ലാം ജനിക്കുന്നു, ഇതെല്ലാം നശിക്കുന്നു, ഇതൊക്കെ സത്യാനുഭവമാണ്. അപ്പൊ ഈ സത്യാനുഭവം എന്ന് പറയുന്നത് അയാളുടെ മാനസികമായ അനുഭവമാണ്. പലതും അയാള് ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടി ആണ്. തൻ്റെ അടുത്തൊരാൾ ജനിക്കുന്നതും അയാൾ മരിക്കുന്നതും തൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. ഉത്പത്തിയും ലയവും എന്ന് പറയുന്ന ഒരാൾക്ക് തൻ്റെ കണ്ണുകൊണ്ട് തന്നെ കാണാം, മനസ്സുകൊണ്ട് തന്നെ അറിയും ചെയ്യും. അപ്പൊ അതൊക്കെ എന്താണ്? സത്യമായ ജ്ഞാനമാണ്. അങ്ങനെ സത്യമായ ജ്ഞാനമുള്ള ഒരാളിനോട് ആ സത്യമായ ജ്ഞാനം എന്തുകൊണ്ട് സ്വാഭാവികമായും അങ്ങനെ സത്യജ്ഞാനമായിട്ടാ സംഭവിക്കുന്നത്? സത്യം സത്യം എന്ന് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല, സത്യസത്യം ഒന്നും ഓർക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും എന്താണ് അയാളുടെ ധാരണ? ഉത്പത്തി നാശമൊക്കെ എന്താണ്? യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യ ബുദ്ധിയോടുകൂടിയാണ് അയാളിതിനെല്ലാം കാണുന്നത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയാളെ സംബന്ധിച്ച് യഥാർത്ഥമാണ്. അങ്ങനെയുള്ള ഒരാളിനോട് ഉത്പത്തി ലയങ്ങൾ ഭ്രാന്തിയാണെന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന പ്രശ്നം എന്താണോ? അങ്ങനെ അയാൾക്ക് ശബ്ദാർത്ഥം ഞാനും ഉണ്ടാവും. ശബ്ദാർത്ഥം ഞാൻ കൃത്യമായി ഉണ്ടാവും. എന്താണ് ഇതൊക്കെ ഭ്രാന്തിയാണ്? ശബ്ദജ്ഞാനം ഉണ്ടാകും. പക്ഷെ പ്രശ്നം എന്താണ്? അയാളുടെ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യ ബോധം, പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യ ബോധത്തിന് വിരുദ്ധമാണെന്ത്? ഈ പറയുന്ന ശബ്ദജ്ഞാനം. അപ്പൊ നമ്മുടെ യാഥാർത്ഥ്യ ബോധത്തിന് വിരുദ്ധമായ ഒരു ശബ്ദജ്ഞാനം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇത് ഭ്രാന്തിയാണെന്നുള്ള യഥാർത്ഥമായ അനുഭവം ഉണ്ടാവും. കഴിഞ്ഞ ദിവസം പറഞ്ഞ മനസ്സിലായാലേ ഇത് മനസ്സിലാകും. ഉണ്ടാവത്തില്ല. എന്തുകൊണ്ട്? അയാളുടെ യാഥാർത്ഥ്യ ബോധം, അനുഭവം എന്ന് പറഞ്ഞാൽ പോരാ, അയാളുടെ യാഥാർത്ഥ്യ ബോധത്തിന് വിരുദ്ധമായൊരു ശബ്ദജ്ഞാനമാണ്. കാരണം ഇതിനെക്കുറിച്ചുള്ള അറിവ് ശബ്ദത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്, വേറെ വഴിയൊന്നുമില്ല. വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജ്ഞാനം എന്താണ്? ശബ്ദജ്ഞാനമാണ്. ആ ശബ്ദജ്ഞാനം നമ്മുടെ യഥാർത്ഥ ജ്ഞാനത്തിന് വിരുദ്ധമായി. വിരുദ്ധമായിരിക്കുന്നതുകൊണ്ട് എന്ത് വരുന്നു? ഒരിക്കലും നമ്മുടെ യഥാർത്ഥ അനുഭവമായിട്ട് അത് പൊരുത്തപ്പെടുന്നുണ്ട്. യഥാർത്ഥ അനുഭവമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരു അനുഭവത്തിന് നമ്മൾ സാറിന് എന്തു പറയും? അസത്യജ്ഞാനമെന്ന് പറയും. ആളറിയുന്ന സത്യമുണ്ട്, അറിയുന്നത് സത്യമായ ജ്ഞാനം. അപ്പോ പ്രപഞ്ചത്തെ ഇങ്ങനെ യഥാർത്ഥമായി അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മനുഷ്യരും പ്രപഞ്ചത്തെ എങ്ങനെ അനുഭവിക്കുന്നു? അപ്പോ സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇത് ഭ്രാന്തിയാണോ? നിരന്തരം കേട്ടുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും നിങ്ങളിൽ? എന്താ സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കുന്നു. ഒന്നും സംഭവിക്കില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ യഥാർത്ഥമായ അനുഭവത്തിന് വിരുദ്ധമായ ഒരു കാര്യം നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരുന്നാലും, എത്ര കാലം ആവർത്തിച്ചുകൊണ്ടിരുന്നാലും നിങ്ങളുടെ ബോധത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. അത് പറയുന്നവനും ഒന്നും സംഭവിക്കില്ല, കേൾക്കുന്നവനും ഒന്നും സംഭവിക്കില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് ആൾക്കാരെ നിരന്തരം പറയുന്നു കേൾക്കുന്നു? എന്തുകൊണ്ടാണ്? അത് പറയുന്നതും കേൾക്കുന്നതും ഒരു സുഖമായി തോന്നിക്കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും, കേട്ടുകൊണ്ടിരിക്കും. സിനിമാക്കാര് അവരവർക്ക് തോന്നണ സുഖമാണ്, ആരെങ്കിലും പറഞ്ഞ സുഖമാവത്തില്ല. പറയുന്നതും കേൾക്കുന്നതൊക്കെ സുഖമാണെന്ന് സ്വയം തോന്നണം. അപ്പോ ഈ പറയുന്ന സിദ്ധാന്തമാണ് അദ്വൈത സിദ്ധാന്തം. എന്താണ് ബ്രഹ്മത്യാത്മനി മായ സിദ്ധാന്തം? കേൾക്കുന്നവൻ എന്താണ്? ഈ പ്രപഞ്ചത്തിൽ യഥാർത്ഥ ബോധത്തോടുകൂടിയിരിക്കുകയാണ്. അപ്പൊ അവനിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവനെന്താ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കില്ല. പിന്നെ ഇതിന്റെ ഉപയോഗം തോന്നും? വിശ്വസിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഒരുവന്റെ അനുഭവത്തിൽ ഇത് ഭ്രാന്തിയല്ല യഥാർത്ഥമാണെങ്കിലും ഇങ്ങനെ ഓരോരുത്തരും നിരന്തരം പറയുകയാണ്. പറയുന്ന കേൾക്കുമ്പോൾ അവന് ആ പറയുന്നവരിൽ പറയുന്നവരിലുള്ള വിശ്വാസം കൊണ്ട്, പറയുന്ന വാക്കിലുള്ള വിശ്വാസം കൊണ്ട് എന്ന് വരുന്നു, അവന് ഈ പറയുന്ന സിദ്ധാന്തത്തിലൊരു വിശ്വാസം വരുന്നു. സിദ്ധാന്തത്തിൽ വിശ്വാസം വരുന്നു, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ അടുത്തെന്താ ചെയ്യുന്നത്? വിശ്വാസം വന്നു കഴിഞ്ഞാൽ അടുത്തെന്താ സംഭവിക്കുന്നു? അതായത് ഈ സിദ്ധാന്തത്തെ തന്റെ അനുഭവത്തിന് വിരുദ്ധമാണെങ്കിലും ഈ സിദ്ധാന്തം ശരിയാകുന്നതിന് അനുകൂലമായിട്ടുള്ള യുക്തികൾ പ്രയോഗിക്കുന്നു, അതിനാണ് വിചാരമെന്ന് പറയുന്നത്. ഇത് ശരിയാക്കുന്നതിന് അനുകൂലമായ യുക്തിയായിരിക്കും, ഇതിന് പ്രതികൂലമായ യുക്തി കാണും, അങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് ഇതിന് അനുകൂലമായിട്ടുള്ള യുക്തി വിചാരത്തിലൂടെ, അനുകൂലമായ യുക്തി വിചാരത്തിലൂടെ. ഈ യുക്തി വിചാരം എന്ന് പറയുന്നത് എന്താണ്? അതൊരു മാനസികമായ അഭ്യാസമാണ്. ഇവിടെ ഈ പറഞ്ഞ സിദ്ധാന്തം സത്യമാണ് എന്ന് അവൻ ബോധിക്കുന്നു, അത് യുക്തിയിലൂടെ ബോധിക്കുന്നതാണ്. തന്റെ അനുഭവത്തിന് വിരുദ്ധമായ ഒരു കാര്യവും ഒരാൾക്ക് യുക്തിയിലൂടെ ബോധിക്കാൻ കഴിയും. തന്റെ അനുഭവത്തിന് നേരെ വിരുദ്ധമാണ്, പക്ഷെ യുക്തിയിലൂടെ തന്നെ ബോധിക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, തന്റെ അനുഭവത്തിൽ ഭൂമി നിശ്ചലമാണ്, പക്ഷെ യുക്തിയിലൂടെ ബോധിക്കാൻ പറ്റും എന്താണ്? ഭൂമി കറങ്ങുന്നു. അപ്പൊ അനുഭവത്തിന് വിരുദ്ധമായ കാര്യങ്ങളും എന്ത് ചെയ്യും? യുക്തിയിലൂടെ ബോധിക്കാൻ പറ്റും, ഭൂമി കറങ്ങുന്നതാണ്. പക്ഷെ അതിനനുകൂലമായ യുക്തികൾ കണ്ടെത്തണം, ഭൂമി കറങ്ങുന്നു എന്നുള്ളതിനുള്ള യുക്തികൾ കണ്ടെത്തി യുക്തിയിലൂടെ. പൂർണ്ണമായും അത് ശരിയല്ല. ഉദാഹരണം എന്നാലും തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. സൂര്യൻ കറങ്ങുന്നു എന്നുള്ള നമ്മുടെ അനുഭവം, പക്ഷെ യുക്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്? സൂര്യൻ നിശ്ചലമാണ്, ഭൂമിയാണ് കറങ്ങുന്നത്. അപ്പോ സൂര്യൻ നിശ്ചലമാണെന്നുള്ള ഒരു സിദ്ധാന്തം കിട്ടിക്കഴിഞ്ഞാൽ അതിനനുകൂലമായ യുക്തികളിലൂടെ അത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഇവിടെ എന്ന് വരുന്നു, ഇത് ഭ്രമമാണ് എന്നുള്ള ശബ്ദജ്ഞാനം ഉണ്ടായി, ശരിക്കും ഭ്രമമാണ്. പക്ഷെ നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമാണെങ്കിൽ അതിനെ യുക്തിയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനാണ് എന്ന് പറയുന്നത് മനനം, വിചാരം എന്ന് പറയും. അതിന് ബാക്കി കിടക്കുന്ന ഒരു ജോലിയാണ്. അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന ബോധം യൗക്തിക ബോധം എന്ന് പറയും, യുക്തിയിലൂടെ ഉണ്ടാകുന്ന ബോധം, വ്യക്തമായിട്ടുള്ള ദൃഢമായിട്ടുള്ള ബോധം എന്ന് പറയുന്നത് അങ്ങനെ യുക്തിയിലൂടെ ഉണ്ടാകുന്ന ബോധം. പിന്നെ നിങ്ങൾക്ക് ശബ്ദത്തിൽ നിന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അറിവ് അത് യഥാർത്ഥമാകണമെങ്കിൽ, ഇപ്പൊ രാവിലെ തണുപ്പത്തിരിക്കുകയാണ്, അപ്പൊ ന്യൂസ് കേൾക്കുകയാണ്, ഇപ്പൊ തണുപ്പാണ് എന്ന് കേട്ടുകഴിഞ്ഞാൽ ആ ശബ്ദം ഞാൻ യഥാർത്ഥമായിരിക്കും. എന്തുകൊണ്ട്? അനുഭവമായിട്ട് ഒത്തുപോകും. അവിടെ യഥാർത്ഥമാണ് കേട്ടത്, യഥാർത്ഥ ജ്ഞാനം. പക്ഷെ അത് യഥാർത്ഥമാണ് എന്ന് തീരുമാനിച്ചെന്തുകൊണ്ടാണ് ഈ തണുപ്പെന്ന് പറയുന്ന ഒരു ഇന്ദ്രിയത്തിലൂടെ ബോധ്യപ്പെടേണ്ട കാര്യമാണ്. അത് ത്വഗിന്ദ്രിയത്തിലൂടെ ബോധ്യപ്പെടുന്നു, ഉടനെ ശബ്ദത്തിലൂടെ കേട്ട് രണ്ടും ഒത്തുപോയി. അപ്പോൾ നമ്മൾക്കുണ്ടായ ആ വാക്യാർത്ഥ ജ്ഞാനം നമ്മുടെ അനുഭവമായിട്ട് വിരുദ്ധമില്ല, അതുകൊണ്ട് സത്യമാണ്. പക്ഷെ ബ്രഹ്മത്തെ നമുക്കങ്ങനെ ഇവിടെ ശബ്ദത്തിലൂടെ നമ്മളെ ബോധിപ്പിക്കുകയാണ് ബ്രഹ്മത്തെ കുറിച്ച്. ബ്രഹ്മം സത്യമാണ്, ജഗത്ത് മിഥ്യയാണ്. അങ്ങനെ ബ്രഹ്മത്തെ കുറിച്ച് ബോധിപ്പിക്കുമ്പോൾ ബ്രഹ്മത്തെ നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെ ഇതുപോലെ തണുപ്പെന്ന് പറഞ്ഞപ്പോൾ ഗ്രഹിച്ച പോലെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ശബ്ദജ്ഞാനമായിട്ട് ഒത്തുപോകും എന്ന് കരുതാൻ നിവർത്തിയില്ല. അതുകൊണ്ട് അത് എന്താണ്, പിന്നെ ബ്രഹ്മജ്ഞാനം എങ്ങനെയാണ് എവിടെ വെച്ചാണ് ഒത്തുപോകുന്നത്? കാരണം പ്രപഞ്ചം സത്യമാണെന്നുള്ള നമുക്ക് ഇപ്പോൾ ഉള്ള ഈ അനുഭവം മാനസികമാണ്. മാനസികമായ ബോധമാണ് സത്യം എന്നത്. അപ്പൊ ആ മാനസികമായ ബോധത്തെ മാറ്റത്തക്ക തരത്തിലുള്ള യുക്തി വിചാരം, മനനം, വിചാരത്തിലൂടെ ആ എന്താണിത് സത്യമാണെന്നുള്ള ബോധത്തെ നീക്കം ചെയ്യണം. നീക്കം ചെയ്യുമ്പോൾ ഈ പറയുന്ന ഈ കേൾക്കുന്ന അറിവുണ്ടല്ലോ അതുമായിട്ട് ഒത്തുപോകും. എന്താണ് ഇത്? കൽപ്പനയാണ്. അത് മനനം കൊണ്ട് സാധിക്കും. ഇപ്പൊ തണുപ്പെന്ന് പറയുന്ന അനുഭവം അത് ബാഹ്യമായിട്ടുണ്ട്, ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നു. ഈ തണുപ്പെന്ന് പറയുന്നത് നമ്മൾ മനസ്സുകൊണ്ട് സൃഷ്ടിക്കുന്നതല്ല, അവിടെ ഉണ്ട്, അന്തരീക്ഷത്തിലുണ്ട്, നമ്മൾ ഗ്രഹിക്കുന്നു. അല്ല, മനസ്സുകൊണ്ട് നമുക്ക് എന്താണ് ബ്രഹ്മ ഉത്പത്തിയും സ്ഥിതിയും ഇല്ലാത്ത ബ്രഹ്മം എന്നറിയണമെങ്കിൽ അവിടെ ഒരു ബ്രഹ്മം വേണം. ഇങ്ങനെ ഒരു ബ്രഹ്മം ഉണ്ടായാലേ ഉത്പത്തി സ്ഥിതി ഇല്ലാത്ത ബ്രഹ്മം. അപ്പൊ ഉത്പത്തി സ്ഥിതി ഇല്ലാത്ത ഒരു ബ്രഹ്മത്തെ നമ്മുടെ മനസ്സുകൊണ്ട് അറിഞ്ഞിട്ട് അങ്ങനെ അറിയുമ്പോൾ ആ ബ്രഹ്മത്തിന് ഉത്പത്തിയും സ്ഥിതിയുമില്ല. പിന്നെ ഈ കാണുന്നതൊക്കെ എന്താണ്? ഉത്പത്തി സ്ഥിതികളെല്ലാം ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഉത്പത്തി സ്ഥിതിയെല്ലാം എന്തു പറയുന്നത്? ഭ്രാന്തിയാണെന്ന് പറയുന്നു. മനസ്സിലായ ലെക്ചർ വല്ലതും പിടികിട്ടുന്നുണ്ട? ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയായിരുന്നു. അത് വളരെ ശ്രദ്ധയോടുകൂടിയിരുന്ന് കേട്ടിട്ട് മനസ്സിലാക്കി എഴുതണം. മനസ്സിലായാലും എഴുതാൻ പറ്റും. സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന വേദാന്തം അതല്ല ഈ പറയുന്നത്. കേട്ട് തഴമ്പിച്ച വേദാന്തം അല്ല ഈ പറയുന്നത്. അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായ കുറേശ്ശെ മനസ്സിലാക്കിയാ മതി, പക്ഷെ മനസ്സിലാക്കുന്നത് കൃത്യമായി. എന്താണ് ഈ പറയുന്നതെന്ന് പറയുന്ന മുഴുവൻ കാര്യങ്ങളും മനസ്സിലാണ്. അതിന് ചില വാക്കുകൾ മാത്രം കേൾക്കും, വാക്കിന്റെ അർത്ഥം മനസ്സിലായാൽ പോരാ, മൊത്തം പറയുന്ന ആശയം മനസ്സിലാകും. എന്നാലേ അത് മനസ്സിലാക്കി എന്ന് പറയാൻ പറ്റും. നമ്മളൊരു കാര്യം മനസ്സിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ആശയവും മനസ്സിലാക്കണം. ഈ പറയുന്നത് കേൾക്കുന്ന വാക്കുകളെല്ലാം നമുക്ക് പരിചയമുണ്ട്, വാക്കർത്ഥം നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ട് ആശയം മനസ്സിലായില്ല? ബ്രഹ്മം, യുക്തി, മിഥ്യ, സത്യം, അസത്യം, ഈ വാക്കുകളൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. വാക്കർത്ഥം മനസ്സിലാക്കി എന്ന് വിചാരിച്ച് പറയുന്നത് മനസ്സിലാകും, മൊത്തം ആശയം മനസ്സിലാകും. അതുകൊണ്ടാണ് പറഞ്ഞെന്താണോ, എപ്പോഴും നമ്മുടെ അനുഭവവുമായി ഒത്തുപോകുന്ന കാര്യങ്ങളെ നമുക്ക് സത്യമായ അറിവെന്ന് പറയാൻ പറ്റും. ഇപ്പൊ ബ്രഹ്മം എന്ന് പറയുന്ന ഒന്ന് എന്തോ അത്, അതിനെ അറിയുന്നവന് മാത്രമേ എന്ത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ആ ഉത്പത്തി ലയങ്ങൾ ഭ്രാന്തിയാണെന്ന് മനസ്സിലാകത്തുള്ളൂ എന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞതേ ഉള്ളൂ. എവിടെയാണ് നമ്മുടെ അനുഭവവും ഈ പറയുന്ന യഥാർത്ഥമായ അറിവും തമ്മിൽ ഒത്തുപോകുന്നത്, എവിടെയാണ് ഒത്തുപോകാത്തത്, രണ്ടും മനസ്സിലാകുന്നത്? യഥാർത്ഥമായ അനുഭവം ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യമാണ്, യഥാർത്ഥമായ അറിവ് തന്നെയാണ്. ഇപ്പൊ ആ ബ്രഹ്മത്തെ കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകണം. ബ്രഹ്മത്തെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവണം. ബ്രഹ്മത്തെ കുറിച്ച് യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ബ്രഹ്മം വേണം ആദ്യം. ബ്രഹ്മം ഉണ്ടെങ്കിൽ ബ്രഹ്മത്തെ കുറിച്ച് യഥാർത്ഥ ജ്ഞാനം. അപ്പൊ ബ്രഹ്മം ഉണ്ടായിരിക്കണം, ബ്രഹ്മത്തെ കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോ ഇത് ഉത്പത്തി ലയം ഭ്രാന്തിയാണ് എന്നുള്ള അപ്പോഴേ മനസ്സിലാവും, ആ ബോധമുള്ളപ്പോഴേ മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുന്നു, കേൾക്കുന്നതിന് കേൾക്കുന്ന അറിവുകൾ എന്ത് ചെയ്യുന്നു, കാര്യം ബോധ്യപ്പെടാതെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കാര്യമില്ല. ഇതതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം, ഇതുപോലെ ഇതിന് പല വശങ്ങളുണ്ട്. ഒരു ഭാഗം ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ.